ഇക്കാരാന്ത പുല്ലിംഗം ഹരിശബ്ദമാണ്. ഹരിസോ രത്ത് വിസർഗം വന്നു. ഹരി ഔ പ്രഥമയോഹോ പൂർവസവർണ ദീർഘം വന്നു. ഹരി ഹരിജസ് എന്നിടത്ത് എന്താ വന്നത്? ജസിച്ച ഗുണം വന്നു, അയ്യാദിശം വന്നു. ഹരയഹ ഹരി ഹരി ഹരേഹ സംബോധന ഇത് എന്താണ്? ഹരി സു എന്നുള്ളടത്ത് ഹേ ഹരി സു എന്നിരിക്കുമ്പോൾ, ഹരി സു എന്നുള്ളപ്പോൾ സമ്പുദ്ധി സഞ്ജീവിക്കുന്ന സൂത്രമാണ്. ഏകവചന സമ്പുദ്ധി ഏതിനാണ് സമ്പുദ്ധി സഞ്ജ കിട്ടുന്നത്? സൂന് സമ്പുദ്ധി പരമിരിക്കുമ്പോഴേ സൂത്രം വരും. വിശേഷഗുണ സ്വന്തമായ അംഗത്തിന് ഇതെല്ലാം അംഗാധികാരമാണ്. ഏഴാം അധ്യായം എല്ലായിടത്തും അംഗമൊന്ന് ചേർത്തോണം. വൃത്തിയിലില്ലെങ്കിൽ സ്വന്തമായ അംഗത്തിന് ഗുണം വരുന്നു, അനന്ത്യസ്യാന്ത്യത്തിന് വരുന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരും. ഏം ഹ്രസ്വാദ സമ്പുദ്ധേ ലോകം വന്നു. ഹേ ഹരേ ഹേ ഹരി ഹേ ഹരേ ഹ ഹരി അമ്മെന്നുള്ളടത്ത് പൂർവരൂപം അമിപൂർവ ഹരിം ഹരി ഹരീൻ എന്നുള്ളടത്ത് പ്രഥമയോ പൂർവ്വ സുവർണ തസ്മസോ നപുംസി ഹരീൻ. ഇത്രയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞാണ് ഇവിടെ ഹരിഹി എന്നിരിക്കുന്നിടത്ത് ഹരി പിന്നെ ഇകാരത്തിന് ഒരാൾ പറയണിക്കുകയാണ് ഇച്ചി പ്രകാരം എണ്ണു വരുമെന്ന് പറഞ്ഞാൽ പറയാമോ? പറയാൻ ചാൻസ് ഉണ്ടോ? നമ്മൾ പഠിച്ചതനുസരിച്ച് പറയാം. എങ്ങനെ? ഹരി ഹരിഹി എന്നിരിക്കുന്നിടത്ത് ഇകാരത്തിന് എണ്ണു എങ്ങനെ വരാം എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട ആർക്കെങ്കിലും? ചോദ്യം ഹരിഹി എന്നിടത്ത് ഇഗണിച്ച് എണ്ണ വരുമോ എന്നാണ് ചോദ്യം. വരാമെന്ന് ഞാൻ പറയും. ഹരിഹി എന്നുള്ളടത്താണോ? വരില്ല. ഹരിഹി പ്രഥമ പുരുഷ ഏക പ്രഥമ ഏകവചനത്തിൽ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഏകവചനത്തിൽ പ്രകാരം ഇക്കാര്യത്തിന് എണ്ണ വരാമോന്നാ ഞാൻ ചോദിക്കുന്നു. വരാമെന്നുള്ള ഒരു വഴി മുമ്പ് പറഞ്ഞിട്ടുണ്ട് സഞ്ജാപ്രകടനത്തെ തന്നെ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് യുഗണി പ്രകാരം എണ്ണ വരാം. എങ്ങനെ വരുമെന്നുള്ളതിന് സഞ്ജാപ്രകടനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അക്ഷരസമാമനായം ഒക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഓർമ്മ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും. ഹരി എന്ന് പറയുന്നത് ഇക്കാര്യത്തിന് യുഗവേണിച്ച് പ്രകാരം എണ്ണു വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും അതെങ്ങനെ വരുമെന്ന്. അതെങ്ങനെ വരുമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെയാ വരുന്നത്? പരത്തിൽ അച്ചിരിക്കുന്നു. ഇവിടെ പരത്തിയിരിക്കുന്ന എന്താണ്? അപ്പോൾ അതങ്ങനെ അച്ചാവും. ആദേശവേദന വന്നു, ഉകാരം വന്നു. ഉകാരത്തിന് ആദേശം വന്നിട്ടുണ്ടോ അവിടെ? വിസർഗത്തിന് ആദേശം വന്നോ? വിസർഗത്തിന് അച്ചാക്കണം. അതാണ് ഹരിയിലെ വികാരത്തിന് എണ്ണു വരണമെങ്കിൽ വിസർഗം അച്ചാവണം. അപ്പോ ചിന്തിക്കണം വിസർഗം എങ്ങനെ അച്ചാകും, അതെങ്ങനെയെന്ന് മുമ്പ് പറഞ്ഞു. എങ്ങനെ വിസർഗങ്ങളിലൂടെ പൂവ് എവിടെ? പൂവെല്ലാം പോയില്ലേ? പൂവ് എവിടെ? സൂല ഉപകാരയിത്തായി പോയി. പിന്നെ സൂചനാണ് എന്ത് വരുന്നത്? വിസർഗം. പിന്നെ എവിടെയാവും? പക്ഷെ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയോട് പറ. അത് തന്നെയാണ് സ്വഭാവമല്ല. അയോഗവാഹാനം അകാരോപരി ശശ്രുച ഉപസംഖ്യാനം. അയോഗവാഹങ്ങളെന്ന് പറയുന്നത് വിസർഗം, അനുസ്വാരം, ജിഹ്വാമൂലിയം, ഉപദ്മാനീയം, ഇതൊക്കെയാണ് അക്ഷരസമാമനായിട്ട് വരാത്ത. അതിനെ ഇവിടെ അകാരോപരി അക്ഷരസമാമനായത്തിലെ അകാരത്തിന് ശേഷവും ശര പ്രത്യാഹാരത്തിലും അതിനെ ചേർക്കാം. ആവശ്യം പോലെ ചേർക്കാം, ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ അയോഗവാഹമായിരിക്കുന്ന ഈ ഇരിക്കുന്ന വിസർഗത്തിനെ അകാരത്തിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ, ചേർത്ത് കഴിഞ്ഞാൽ അച്ചിലതും പെടും. അയോഗവാഹങ്ങളെ അകാരത്തിൻ്റെ പരത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അച്ചിലതും പെടും. പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ഈയുടെ പരത്തിൽ അച്ചിരിക്കുന്നു. ഇതുകൊണ്ട് ചെണ്ണു വരാം. ഒന്നുകൂടെ, അയോഗവാഹാനാം അകാരോപരി, അകാരോപരി ശർഷു, ശർഷു, ശർഷു, ശല്ലല്ല ശർഷു, നിജ ശർ പ്രത്യാഹാരത്തിൽ ശർഷു ച ഉപസംഖ്യാനം. അയോഗവാഹങ്ങളെ അകാരത്തിന് ശേഷവും ശരിലും ഉൾപ്പെടുത്താം. അയോഗവാഹങ്ങളെന്ന് പറയുമ്പോൾ വിസർഗം, ജിഹ്വാമൂലിയം, ഉപദ്മാനീയം, അനുസ്വാരം, ഇതെല്ലാം വേറെയുണ്ട്. ഇതെല്ലാം അക്ഷരസമാമനായത്തിൽ ഉണ്ട്. എവിടെയുണ്ട്? അകാരത്തിന് ശേഷമുണ്ട്, ശരിലുമുണ്ട്. ശരിൽ, ശരിക്ക് ശേഷമല്ല ശരിൽ. ശർഷു എന്ന് പറഞ്ഞാൽ ശരി പ്രത്യാഹാരത്തിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ അകാരത്തിന് ശേഷമുണ്ടെങ്കിൽ അച്ചിലപ്പെടും. അച്ഛന്ന് പറയുമ്പോൾ വിസർഗം വരത്തില്ലേ? അത് നിയമമനുസരിച്ച് വിസർഗത്തിനെയും പെടുത്താം. അപ്പം വിസർഗം അച്ചല്ലേ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ യുഗമണിച്ച് വരത്തില്ലേ? യുഗമണിച്ച് വരാം. ഇവിടെ വിസർഗമായിട്ട് ഉച്ചരിക്കണം. വിസർഗമായിട്ട് ഉച്ചരിക്കും, അത് അച്ചിപ്പെട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഹല്ലൽപ്പെട്ടിരിക്കുന്ന ചായ എങ്ങനെ ഉച്ചരിക്കും? ഹല്ലൽപ്പെട്ട ച അതിനെങ്ങനെ ഉച്ചരിക്കും? ഹൽ അതിലുള്ള ച അതിനെങ്ങനെ ഉച്ചരിക്കും? ഹല്ലൽപ്പെട്ടിരിക്കുന്ന ചായ എന്ന് പറഞ്ഞിട്ടില്ല. ഉച്ചരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിക്കും പ്രയാസമുണ്ടെന്നേ പറഞ്ഞു. അപ്പൊ എങ്ങനെ വെച്ചിരിക്കും? ഏതിനെ അല്ലാതെ വെച്ചിരിക്കാൻ പറ്റില്ലേ? ആ പിന്നെന്താ? അതുപോലെ അച്ഛെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ വിസർഗം വന്നു കഴിഞ്ഞാൽ വെച്ചിരിക്കാൻ കഴിയത്തില്ലേ? അച്ഛ പ്രത്യാഹാരത്തിൽ വിസർഗം ചേർത്ത് കഴിഞ്ഞാൽ അത് ഉച്ചരിക്കാൻ പറ്റാതെ വരുമോ? ആ പിന്നെന്താ ഇത്ര പ്രയാസപ്പെടുന്നത്? ഉച്ചരിക്കണം, വിസർഗത്തെ വിസർഗമായിട്ട് ഉച്ചരിക്കണം. ആയിക്ക് ശേഷം വിസർഗം വരുന്ന അഹ എന്ന് ഉച്ചരിക്കും. അതിനെന്താ കുഴപ്പം? വിസർഗം എല്ലായിടത്തും ഉച്ചരിക്കുന്നത് എങ്ങനെയാ? അതുപോലെ ഉച്ചരിക്കുന്നു. അതെന്താ അത്ര വലിയ പ്രശ്നം? അപ്പൊ ഇവിടത്തെ പ്രശ്നം എന്തല്ല, അച്ഛെന്ന് പറഞ്ഞാൽ വിസർഗത്തിനെ ഗ്രഹിക്കാമോ എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അച്ഛെന്ന് പറഞ്ഞാൽ വിസർഗത്തെ ഗ്രഹിക്കാമോ? ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ വീണിച്ച് വരുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. വരും. എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം, അത് പറയേണ്ട കാര്യമില്ല. അത് ഞാൻ പുതുതായിട്ട് പറയേണ്ട കാര്യമില്ല. അറിയാന്നുള്ള കാര്യമാണ്. എന്തുകൊണ്ട് അത് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അങ്ങനെ ഒരു ആപത്തി വരുമ്പോൾ അതിന് പരിഹാരം പറയണം. ദോഷത്തെ കാണിക്കുമ്പോൾ അതിന് പരിഹാരം പറയണം. വേറെ ഒരു പരിഹാരം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെയും പറയാം. സ്ഥാനേന്ദ്രനമെന്തിനു? അച്ഛ പരത്തിലല്ലേ ഇരിക്കുന്നു, ഇവിടെ വികാരത്തിലെ എണ്ണ വരെയാണ്. പരത്തിലല്ലേ അച്ഛരിക്കുന്നു, പിന്നെ വേറെ പള്ളിയിലെ അച്ഛനാണ്. ഇവിടെ ഒരു അച്ഛനേ ഉള്ളൂ അക്ഷരസമാമനായത്തിന്. വേറെ ഏതാ അച്ഛൻ? അറിയാമെന്നുള്ളതാണ് അത് ഉത്തരം. നിങ്ങൾ ഓർമ്മിക്കുമെന്നറിയാനാണ് ഞാൻ സമയം തരുന്നത്. വികാരത്തിന് എണ്ണ വരുന്നതിന് എന്താ സ്ഥാനം എന്ന് തോന്നുന്നു? അതുകൊണ്ട് ആ അത് തന്നെ പൂർവ്വത്രാസത്തെ അതാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ടാണ് വരാത്തത്, പൂർവ്വത്രാസത്തെ എണ്ണു വരുന്നില്ലെങ്കിൽ. ഇവിടെ എണ്ണു വന്നാൽ ഹരിഹി എന്ന് രൂപം കിട്ടത്തില്ല. ഹരിയ എന്ന് വന്നാൽ പൂർവ്വത്രാസത്തെ ഒന്നുകൊണ്ട് വരുന്നില്ല. ഇതൊക്കെ വെറുതെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് വൈയാകരണന്മാർ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുന്നത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഏത്? അതല്ല ഇവിടെ ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് എണ്ണു വന്നില്ല? പരത്തിൽ അച്ചിരിക്കുന്നു. പക്ഷേ പരത്തിലിരിക്കുന്ന അച്ഛെന്ന് പറയുന്നത് വിസർഗമല്ലേ? ആ വിസർഗം വന്നത് ഏത്? ത്രിപാദിയിലല്ലേ? അത് യുഗവിണച്ചയ്ക്ക് സിദ്ധമാണോ? യുഗവിണച്ചയുടെ ദൃഷ്ടിയിൽ ത്രിപാദിയിലെ സൂത്രം അസിദ്ധം, പൂർവോത്ര അസിദ്ധം അല്ലേ? അപ്പോൾ യുഗവിണച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഇരിക്കുന്ന പരത്തിൽ? അച്ചാണോ? അത് അച്ചപ്പെടുന്നു ഇല്ല. അകാരോപരി ഷർഷുച്ച ഏത്? എന്തിനാ അച്ചാവണ്ടേ? അച്ഛ അച്ചാവണമെങ്കിൽ അകാരത്തിന് ശേഷം വന്നല്ലേ പറ്റൂ. നിസർഗം പരത്തിലിരിക്കുന്ന നിസർഗത്തിന് അച്ചാക്കണ്ടേ? ഇത്രയും ബുദ്ധിമുട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിൻവലിച്ചിരിക്കുന്നു. ഏത് പിൻവലിച്ചേ പറ്റൂ? നിരുപാധികം അതായത് ഹരിസൂന്നിരുന്നു, സകാരത്തിനിരുത്വം വന്നു, വിസർഗം വന്നു. ഇതൊരു ചെറിയ കാര്യമാണ്, ചിന്തിച്ച് വലുതാക്കുന്നതുകൊണ്ടാണ്. ചെറിയ കാര്യങ്ങളെ ചിന്തിച്ച് വലുതാക്കി പിന്നെ തലയ്ക്കകത്ത് നിൽക്കാതെ വരും, പുറത്ത് ചാടുന്നതാണ് ഈ ബേളങ്ങളൊക്കെ. തലയിൽ കൊള്ളാതെ വരും. അത്രയ്ക്ക് കാര്യങ്ങളില്ലേ ഇതിനകത്ത്. ഇതൊക്കെ വ്യാകരണത്തിലെ തമാശകളാണ്, ഫലിതങ്ങൾ. ഹരി സുഗന്ധിരിക്കുമ്പോൾ സകാരം, സകാരത്തിൻ്റെ ഉത്തം വന്ന് വിസർഗം വന്നു. അപ്പോൾ എന്തായി? ഹരിഹീനായി. ഈ വിസർഗം എന്ന് പറയുന്നത് അയോഗവാഹങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്, അയോഗവാഹങ്ങളിൽ പെടുന്ന ഏതിനെയും അച്ചിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞാൽ, അച്ചെന്ന് പറഞ്ഞാൽ വിസർഗത്തെയും ഗ്രഹിക്കാം. അച്ചെന്ന് പറഞ്ഞാൽ ആ ഇവോ അയ്യോ എന്ന് പറയുന്ന പോലെ വിസർഗത്തെയും ഗ്രഹിക്കാം. അപ്പോ ഇവിടെ ഇരിക്കുന്ന നിസർഗത്തെ അച്ചാക്കി ആ നിയമം അനുസരിച്ച് അവിടെയാണ് ഇകവേണച്ച് വരുന്നു. ഇകവേണച്ച് പറയുന്നു എണ്ണ് ഇക്കൻ എണ്ണ് വരും, അച്ച് പരമരിക്കും. ഇവിടെ അച്ച് പരമരിക്കുന്നു, വികാരത്തിനെണ്ണ് വരും. അയോഗവാഹങ്ങൾ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. അക്ഷരസമാമനായത്തിൽ യോഗം ചേർച്ച ഇല്ലാത്തതെന്ന് വെച്ചാൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ് അയോഗവാഹങ്ങളെന്ന് പറയുന്നത്. അയോഗവാഹങ്ങളെന്ന് ഇവിടെ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് വിസർഗാദികൾ. അത് അവയെ ഇനി നമുക്ക് അയോഗവാ കാരണം എന്ന് ചോദിക്കുന്ന ഇതാണ്. അക്ഷരസമാമനായം പറഞ്ഞു അല്ലേ, ആ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും പറഞ്ഞു. പക്ഷേ സ്വരങ്ങളിലും വ്യഞ്ജനങ്ങളിലും പെടാത്ത ചില ശബ്ദങ്ങളെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വിസർഗം സ്വരത്തിലൊരു വ്യഞ്ജനത്തിൽ വരും. എന്താ ജിഹ്വാമൂലിയും ഉപത്മാനിയും അനുസ്വാരം എവിടെയെങ്കിലും ഉണ്ടോ? ഇത് ശബ്ദങ്ങളാണല്ലോ. ഈ ശബ്ദങ്ങളെ സ്വരത്തിലും പെടുത്താം, വ്യഞ്ജനത്തിലും പെടുത്താം. അതാണ് ഇത് പറയുന്നത്. സ്വരത്തിൽ പെടുത്തുന്നെങ്കിൽ ഇതിനെവിടെ ചേർക്കണം? അകാരത്തിന് ശേഷം ചേർക്കണം. ആ ഈ അകാരത്തിന് ശേഷം. വ്യഞ്ജനത്തിൽ പെടുത്തുകയാണെങ്കിൽ എവിടെ ചെയ്യണം? ശരരെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ഇതിനെ ഉൾപ്പെടുത്തണം. അപ്പോൾ അതാത് കാര്യങ്ങൾ ചെയ്യാം. സ്വരത്തിൽ പെടുത്തിയെന്ന് വെച്ചാൽ അച്ചുകാരി. സ്വരത്തിൽ ഉൾപ്പെടുത്തിയുകൊണ്ട് എന്ത് ചെയ്തു? അച്ചെന്ന് പറഞ്ഞാൽ വിസർഗത്തെ ഗ്രഹിക്കാം, അനുനാസികത്തെ ഗ്രഹിക്കാം, ജിഹ്വാമൂനിയത്തെ ഗ്രഹിക്കാം, ഉപത്മാനീയത്തെ ഗ്രഹിക്കാം. വ്യഞ്ജനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് വരുന്നു? ശരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസർഗം, അനുനാസികം, ജിഹ്വാമൂനിയം, ഉപത്മാനീയം, ഇതിലെല്ലാം ആ അതിനൊക്കെ ശരെന്ന് പറയുമ്പോൾ എടുക്കാം. അപ്പോൾ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസർഗത്തെയും ഗ്രഹിക്കാമെങ്കിൽ ഇവിടെ ഒരു വിസർഗം കണ്ട്, ഇതിനെ അച്ഛന്ന് നമ്മൾ പറയും. ഹരിഹി എന്ന് പറയുന്നിടത്തൊരു വിസർഗമുണ്ട്. ഇതെന്തായി? അച്ചായി. ഈ എന്ന് പറയുന്നത് ഇക്കാണ്. ഇക്കിന് എണ്ണ് വരും, അച്ച് പരമിരിക്കെ അനുസരിച്ച് ഇവിടെ ഇകാരത്തിന് യകാരം വരണം. ഒരാൾ ചോദിക്കുകയാണ് അങ്ങനെ വന്നുകൂടെ, വെറും തമാശയായിട്ട് എടുത്താൽ മതി, സീരിയസ് ആയിട്ട് എടുക്കരുത്. അപ്പോഴാണ് പറയുന്നത് അത് വരത്തില്ല. എന്തുകൊണ്ട്? പൂർവത്രാസിദ്ധം. കാരണം ഇവിടെ വിസർഗത്തിനെയാണ് അച്ചാക്കിയത്. വിസർഗം എന്ന് പറയുന്നത് സകാരത്തിന്റെ സ്ഥാനത്ത് വന്നത്, അത് ത്രിപാദിയിലെ സൂത്രമാണോ? ഇകവേണച്ചി എന്ന് പറയുന്നത് സ്വഭാവസത്താധ്യയിലാണ്. അതുകൂടെ പ്രവർത്തിക്കാൻ വരുമ്പോൾ അതിന്റെ ദൃഷ്ടിയിൽ പരത്തിൽ വിസർഗമില്ല എന്ന് വെച്ചാൽ അച്ചില്ല, ഇരിക്കുന്ന സകാരമാണ്, അത് അച്ചല്ല. അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല, ഹരിഹി എന്നിരിക്കുന്നു. ഇതെന്താ ഇത്രയും പ്രശ്നം? മനസ്സിലാക്കാൻ എന്താ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ പൂർണ്ണമായും അങ്ങോട്ട് വിട്ടയ്ക്കുക. അകാര ഉപരി എന്ന് പറഞ്ഞാൽ അകാരത്തിന് ശേഷം. അച്ചിൽ എന്ന് പറഞ്ഞില്ല, അകാരത്തിന് ശേഷം എന്നേ പറഞ്ഞുള്ളൂ. അകാരത്തിന് ശേഷം എന്ന് പറയുമ്പം നമ്മൾ അതിനെ ഏതിലൊക്കെപ്പെടുത്താം? അക്കിൽപ്പെടുത്താം, അച്ചിൽപ്പെടുത്താം, മണ്ണിൽപ്പെടുത്താം, അട്ടിൽപ്പെടുത്താം, അല്ലിൽപ്പെടുത്താം, അശ്ശിൽപ്പെടുത്താം, ഏതിൽ ഗുണം പെടുത്താം? ആവശ്യമുള്ളിടത്ത്. ഇതത്രയും വൈഷമ്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇത്ര പ്രയാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല, വെറുതെ ഒരു തമാശക്ക് ചോദിച്ചെന്നേ ഉള്ളൂ. ഏത്? അത് വാർത്തികം. അതൊരു കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ, ഈ വാർത്തികങ്ങളും ഭാഷ്യവും, ഭാഷ്യം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഭാഷ്യം ഏതാണ് വാർത്തികവും തിരിച്ചറിയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അവിടെ ഇന്നത് ഭാഷ്യവും ഇന്നത് വാർത്തികവും എന്ന് എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഓരോരോ വ്യാഖ്യാതാക്കൾ ചില പറയും ഇത് വാർത്തികമാണ് ഇത് ഭാഷ്യമാണ്, ചിലര് പറയാനില്ല ഇത് ഭാഷ്യമാണ് വാർത്തികമാണ്. ചിലത് സ്പഷ്ടമാണ്, മിക്കവാറും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇത് ഭാഷ്യകാരന്റെ വചനമാണ് എന്നാണ് പറയുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ വ്യാകരണത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒരു കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടി, അല്ല പ്രക്രിയ ചെയ്യുന്നതിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, രൂപസിദ്ധിക്ക് തന്നെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിചാറായപ്പം എൻ്റെ ബുദ്ധി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ എൻ്റെ തലയിൽ വന്ന് നിങ്ങളുടെ തലയിൽ വയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിക്കഴിഞ്ഞതിനകത്തൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായാലും ഗുണമൊന്നുമില്ല. അടുത്ത് വരുന്ന ഏതാണ്? തൃതീയ. പ്രഥമ ദ്വിതീയ നമ്മൾ ശ്രദ്ധിച്ചു, തൃതീയ ഹരി ട രൂപങ്ങളെല്ലാം ആദ്യമേ തന്നെ മനസ്സിലിരിക്കണം, എന്ന കാര്യങ്ങൾ എളുപ്പമാവും. ഇവിടെ ഹരിശബ്ദത്തിന് ഘി സംജ്ഞ വിധിക്കാണ്. ഘി എന്ന് പറയുന്ന സംജ്ഞ, ഘി സംജ്ഞ നടത്ത സൂത്രം ശേഷോ ഘി അസഖി. ഘി അസഖി എന്നുള്ളതാണ് ഘസഖി. ഏ സൂത്രമാണ് ഇത് കാണിച്ചിരുന്നു? ശേഷ ഇതി സ്പഷ്ടാർത്ഥം ഹ്രസ്വ യാ വിദുദൗ യൗ ഇദുദൗ എന്നുള്ളതാണ് അവിടെ സന്ധി വന്നത്. ഏതാണ് ഏച്ചോയവായോ ആണ് യാ വിദുദൗ തദന്തം സഖിവർജം ഘിസംജം. ഘിസംജം സ്യാദെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. സ്യാദെന്ന് ചില പുസ്തകങ്ങളിൽ കാണും, ചിലതിൽ കാണത്തില്ല. അത് പറഞ്ഞില്ലായിരുന്നോ? ഓ അത് ശരി. എന്നാ ആയിക്കോട്ടെ. ആ എന്തായാലും ഇത് കഴിയട്ടെ. ഇതെന്താ പറയുന്നത്? ഹരിശബ്ദം, ഹരിശബ്ദത്തിന് ഘി എന്നുള്ള ഒരു സംജ്ഞ വിധിക്കുകയാണ്. അത് ഹരിഹി, ഹരി, ഹരേഹ, ഇവിടെ എല്ലാം ഹരിശബ്ദത്തിനുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ സംജ്ഞയെ നിമിത്തമാക്കിയുള്ള വിധികൾ വന്നില്ല, അതുകൊണ്ട് അവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല, തൃതീയപരമിരിക്കുമ്പോൾ മാത്രമല്ല വിധിക്കുന്നത്, വിധിക്കുന്നതും പ്രത്യേകിച്ച് ഹരിശബ്ദത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ ഹ്രസ്വ യൗ ഇത് ഊത്തൗ, ഹ്രസ്വാന്തം, ഹ്രസ്വങ്ങളായ ഇകാര ഉകാരങ്ങൾ, ഹ്രസ്വങ്ങളായ ഇകാര ഉകാരങ്ങൾ. അവയ്ക്ക് എന്തുവരുന്നു? ഹസ്വങ്ങളായ ഇക്കാര ഉകാരങ്ങൾ അത് തദന്തം, അതന്തമായി വരുന്ന ശബ്ദങ്ങൾ. ഹ്രസ്വമായ ഇക്കാരവും ഹ്രസ്വമായ ഉകാരവും അന്ത്യത്തിൽ വരുന്ന ശബ്ദങ്ങൾ എന്നുവെച്ചാൽ ഹരി, ഗുരു. ഹരി എന്ന് പറയുമ്പോൾ ഹ്രസ്വമായ ഇക്കാരം അന്ത്യത്തിൽ വരുന്ന ശബ്ദം. ഗുരു എന്ന് പറയുമ്പോൾ ഹ്രസ്വമായ ഉകാരം അന്ത്യത്തിൽ വരുന്ന ശബ്ദം. അങ്ങനെ ഹ്രസ്വമായ ഇക്കാരം ഹ്രസ്വമായ ഉകാരം ഇതെല്ലാം അന്ത്യത്തിൽ വരുന്ന ശബ്ദങ്ങൾ. അവയ്ക്ക് ഇതാണ് യൗ ഇത് ഉതൗ. ഹ്രസ്വമായ ഇക്കാരം ഹ്രസ്വമായ ഉകാരം ഇത് അന്ത്യത്തിൽ വരുന്ന ശബ്ദങ്ങൾ. അവയ്ക്കെല്ലാം എന്തുവരുന്നു? ഘിസപ്ഞ എന്ന് പറയുന്നു. അതാണ് ഹ്രസ്വ യൗ ഇതുതൗ തദന്തം ഘിസപ്ഞം. പക്ഷെ അതിന് ഒരു ശബ്ദത്തെ മാത്രം ഒഴിവാക്കുന്നു. ആണ് സൂത്രത്തിൽ പറഞ്ഞത് ആ സഖി. അതാണ് വൃത്തി പറഞ്ഞ് സഖി വർജം, സഖി വിട്ടയ്ക്കുക എന്നുവെച്ചാൽ സഖി ശബ്ദത്തിന് ഘിസഞ്ഞയില്ല. അത് ഹ്രസ്വമായ ഇകാരം അന്ത്യത്തിലുള്ള ശബ്ദമാണ് എങ്കിലും, അതുകൊണ്ട് സഖി ശബ്ദത്തിന്റെ രൂപം എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് നമ്മൾ ഇനി അടുത്ത് പ്രത്യേകം പിടിക്കും. സഖ സഖായു സഖായ, അത് സഖി സഖി സഖി സഖയ എന്നല്ല. ഹരിഹി ഹരി ഹരേഹ അതുപോലെയല്ല അതിൻ്റെ രൂപം വരുന്നത്, അതിൻ്റെ രൂപം വേറെയാണ്. അത് പ്രത്യേക ശബ്ദമാണ്. പക്ഷെ അത് ഹ്രസ്വ ഇക്കാരം അന്ത്യത്തിലുള്ള ശബ്ദമാണ്, അതിനെ വിടുക. ബാക്കി ഹരി രവി ഗുരു പോലെയുള്ള ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങൾ ഹ്രസ്വ ഇക്കാരാന്തങ്ങളും ഉകാരാന്തങ്ങളും അതിന് ഘി എന്നുള്ള സംജ്ഞയുണ്ട്. അണുവൃത്തി പറഞ്ഞിരിക്കുന്ന ഹ്രസ്വ യൗ ഇത് ഉതൗ തദന്തം എന്നുവെച്ചാൽ ഇകാരാന്ത ഉകാരാന്തമായ ശബ്ദങ്ങൾ, അവയ്ക്ക് നിസഞ്ജം സഖി ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഹരിശബ്ദം എന്ന് പറയുന്ന ഹ്രസ്വ ഇകാരാന്തമാണ്, അതിന് നിസഞ്ജയുണ്ട്. പിന്നെ ഇവിടെ വൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് ശേഷ ഇതി സ്പഷ്ടാർത്ഥം എന്നുവെച്ചാൽ, ഇവിടെ ശേഷ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ചുരുക്കം. അത് ആവശ്യമില്ല എങ്കിൽ പിന്നെ പാണിനി എന്തിനു പറഞ്ഞു എന്ന് ചോദിക്കും. പാണിനി മാത്രാലാഭത്തിൽ പുത്രലാഭത്തെ ആഗ്രഹിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് പറയുന്നു എന്നാൽ പിന്നെ വേണ്ടാന്ന് പറയുന്നില്ല, സ്പഷ്ടതയ്ക്ക് വേണ്ടി എന്ന് പറയാം. അപ്പോൾ പാണിനിക്കൊരു മാന്യത കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശേഷ ഇതി സ്പഷ്ടാർത്ഥം. ശേഷ എന്ന് പറഞ്ഞത് സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇതിന് മുമ്പിൽ ഒരു നദി എന്ന് പറഞ്ഞൊരു സ്വപ്നം വിധിക്കുന്നുണ്ട്. അതിന് നമ്മൾ വരും നദീ സ്വപ്നം. പാണിനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ, അതുപോലെയാണ് നദീ സ്വപ്നം. അപ്പോ അത് കഴിഞ്ഞ് ഇവിടെ ഘിസഞ്ജയും വരുന്നു. അപ്പൊ നദീസജ്ഞയും ഘിസജ്ഞയും ഒരു സ്ഥലത്ത് വരാമോ? ഒരു സ്ഥലത്ത് രണ്ടും കൂടെ വന്നാൽ എന്തു ചെയ്യും? ഇപ്പൊ പാണിനി പറഞ്ഞ ശേഷം നദീസജ്ഞ ഇല്ലാത്ത സ്ഥലത്ത് ഘിസഞ്ജ വരണമെന്നാണ് ശേഷമെന്ന് പറഞ്ഞു. മനസ്സിലായാലും മുമ്പിൽ നദീസജ്ഞ വിധിച്ചു, രണ്ടാമത് ഘിസഞ്ജ വിധിച്ചു. അപ്പൊ ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പാണിനി ഉദ്ദേശിച്ചത് നദീസജ്ഞ ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ഘിസഞ്ജ വരാകൂ എന്നാണ്. പക്ഷെ ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നദീസഞ്ജ ഉള്ളിടത്ത് ഗിസഞ്ജ വരത്തില്ല എന്തുകൊണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ കടാരാൽ ഏകാസജ്ഞ, ഇത് ഏകസജ്ഞയുടെ അധികാരമാണ്. നദീസഞ്ജ വിധിച്ചിടത്ത് പിന്നെ ഗിസഞ്ജ വരത്തില്ല, അതുകൊണ്ട് ശേഷമൊന്നും പറയേണ്ട കാര്യമില്ല. ആ കടാരാൽ ഏകാസജ്ഞ എന്നുള്ളതുകൊണ്ട് ഹ്രസ്വ ഇകാര ഉകാരങ്ങൾക്ക് പുല്ലിംഗത്തിനും ദംസലിംഗത്തിനും അവിടെ വിസഞ്ജ വരുന്ന നദീസഞ്ജ വരത്തില്ല. വരുന്ന ശേഷം വിസഞ്ജ, അതുകൊണ്ട് ഹരിസൂന്നിരിക്കുമ്പം തന്നെ ഹരിക്ക് എന്തായി നേരത്തെ പ്രാതിസഞ്ജയുണ്ട്, അംഗസഞ്ജയുണ്ട്, പ്രകൃതി എന്ന് പറയുന്ന നമ്മൾ പറയും, പിന്നെ എന്ത് സഞ്ജയുണ്ട്, പ്രാതിസഞ്ജയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സജ്ഞയുടെ ഒന്നെന്താണ് ഗി എന്ന് പറയുന്ന ഒരു സജ്ഞയുടെ ഉണ്ട്. പക്ഷെ രാമശബ്ദത്തിന് അത് കിട്ടത്തില്ല. എന്തുകൊണ്ട്? ഈ കാരാന്തമല്ല, അല്ലെങ്കിൽ ഉകാരാന്തമല്ല, സർവശബ്ദത്തിനുമില്ല. ഈ കാരാന്തം ഉകാരാന്തം അല്ല, നിർജ്ജര ശബ്ദത്തിനുമില്ല. അതുകൊണ്ടാണ് ഈ സൂത്രം അവിടെ പറയാത്തത്. പിന്നെ വിശ്വപാശബ്ദമാണ്, അതിനാണെങ്കിലോ അതിനും കിട്ടത്തില്ല. എന്തുകൊണ്ട്? ആകാരാന്തമാണ്. അതാണ് ഒരു പ്രക്രിയാക്രമത്തിൽ ഒരു ശബ്ദം ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയും. സൂത്രക്രമത്തിലാണെങ്കിൽ നമ്മളിതാ ഇതിപ്പോൾ എവിടെയാണ് വരുന്നത്? ഒന്നാം അധ്യായത്തിൽ 4-7 ആദ്യം തന്നെ ഇത് പഠിച്ചു വയ്ക്കും. പിന്നെ അത് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ പ്രയോഗിക്കും. ഇവിടെ വിസഞ്ഞു നേരത്തെ വിശദീകരിക്കാത്ത സൂത്രമാണ് സമ്പുദ്ധിയിലെ ഹ്രസ്വസ്യ ഗുണ സമ്പുദ്ധവും എന്നാണ്. ഇവിടെ അംഗാധികാരമാണ്, ഹ്രസ്വ അന്തസ്യ അംഗസ്യ ഗുണ സ്യാത് സമ്പുദ്ധവെന്നാണ് വൃത്തി. ഹ്രസ്വ അന്തസ്യ അംഗസ്യ ഗുണ സ്യാത് സമ്പുദ്ധവും. ഹ്രസ്വാന്തമായ അംഗത്തിന് ഗുണത്തെ വിധിക്കുമ്പോൾ സൂത്രം അവിടെ വരും, അലോന്തിസ്യ അന്ത്യത്തിന് വരും. അതായത് ഹരി, ഇവിടെ നമ്മൾ തിരിച്ച് സംബോധനയിലേക്ക് പോവുകയാണ്. ഹരി സംബോധനയുടെ സു ഇരിക്കുമ്പോൾ അവിടെ സു എന്ന് പറയുന്നത് സമ്പുദ്ധിയാണെന്ന് പറഞ്ഞ സൂത്രമാണ് ഏകവചനം സമ്പുദ്ധി. ആ സമ്പുദ്ധി പരമിരിക്കുമ്പോൾ പൂർവത്തിലെ ഹരി ഇകാരത്തിന് ഗുണം വരുമെന്നാണ്. ഗുണം വരുമ്പോൾ ഇകാരത്തിന് ഗുണം വന്ന ഏത് വരും? ഏത് സൂത്രപ്രകാരം? അല്ലല്ലോ, അല്ലല്ലോ, ഇവിടെ ഗുണം വിധിച്ചപ്പോൾ പിന്നെ ആ ഗുണയുടെ ആവശ്യമില്ല. സ്ഥാനാന്തരതമാ പ്രകാരം ഇകാരത്തിന് ഏകാരം വരും. ഇവിടെ പിന്നെ ആ ഗുണയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇത് ഹ്രസ്വസ്യ ഗുണഹ ഗുണം വിധിക്കുകയാണ്. ഇനി നോക്കുക രണ്ടിൻ്റെയും നമ്പർ. മുമ്പ് വന്ന സൂത്രം ജസിച്ച ഹ്രസ്വസ്യ ഗുണം, അതിൻ്റെ രണ്ടിൻ്റെയും നമ്പർ നോക്കിയാൽ അറിയാം എന്താണ്. തൊട്ടു മുമ്പിൽ ഹ്രസ്വസ്യ ഗുണം കഴിഞ്ഞിട്ടാണ് ജസിച്ച വരുന്നത്. നമ്മൾ സൂത്രക്രമം അനുസരിച്ചല്ല പഠിക്കുന്നത്, പ്രക്രിയാക്രമം. അതുകൊണ്ട് പിന്നീട് വന്ന സൂത്രത്തെ ആദ്യം പഠിച്ചു, അങ്ങനെ ജസിച്ച വന്നത്. ഈ ഹ്രസ്വസ്യ ഗുണയിൽ നിന്നാണ് ഗുണം അങ്ങോട്ട് പോയത്. ഹ്രസ്വസ്യ ഗുണയിൽ നിന്നും അങ്ങോട്ട് പോയി. അതാണ് അവിടെ ഗുണം വന്നു. രണ്ടിൻ്റെ അർത്ഥം ഒരുപോലെ തന്നെ. അവിടെയും പറഞ്ഞ ഇതാണെന്ത്? ജസ് ഇരിക്കുമ്പോഴും ഹ്രസ്വത്തിന് ഗുണം വരും. ഇവിടെ കൂടുതലായിട്ട് എന്ത് പറഞ്ഞു? സമ്പുദ്ധി ഇരിക്കുമ്പോഴും ഗുണം വരുമെന്ന് പറഞ്ഞു. അപ്പൊ സമ്പുദ്ധി പറയുന്നു, പൂർവ്വത്തിൽ ഗുണം വന്നു, വികാരത്തിന് ഗുണം വന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ ഹരേ സൂന്നിരിക്കുമ്പോൾ ഏ ഹ്രസ്വാദ് സമ്പുദ്ധി. ഇവിടെ ഏങ്ങാണ് ഹരേ സമ്പുദ്ധിക്ക് ലോകം വന്നു. ഹേ ഹരേ, ഹേ ഹരി, ഹരേഹ, ഹരിം ഹരി, ഹരീൻ തസ്മാച്ചസോ നഹ പുംസി ഹരീൻ. ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എൻ്റെ ഓർമ്മ. ഹരീൻ എന്ന് പറയുന്നിടത്ത് നകാരത്തിന് നത്വം വരാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പദാന്തസ്യ നത്വത്തെ നിഷേധിച്ചു? ഹരീൻ പുറസുവർണ ദീർഘം വരുന്നു. ഹരീൻ എന്നിടത്ത് ഹരി ശ്വസം ധരിക്കുമ്പോൾ ജസിച്ച പ്രകാരം ഗുണം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ജസ്സല്ല, ശ്വസാണ്. ഹരി ടാന്നിരിക്കുമ്പോൾ ഹരിശബ്ദത്തിന് ഘിസഞ്ജ വിധിച്ചു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നു, ആങ്ങോ ന അസ്ത്രിയാം ഗേഹേ പരസ്യ ആങ്ങോ ന സ്യാദ് അസ്ത്രിയാം അങ്ങിതിട്ടാ സപ്ന ഹരിണ ഹരിഭ്യാം ഹരിഭി. ഈ സൂത്രം എന്താ പറയുന്നത്? ആങ്ങോ ന അസ്ത്രിയാം. ഇവിടെ അസ്ത്രിയാം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ സൂത്രത്തിൽ വിധിക്കുന്ന കാര്യം സ്ത്രീലിംഗത്തിൽ വരത്തില്ല. അസ്ത്രിയാം ഈ സൂത്രത്തിൽ എന്ത് കാര്യമാണോ വിധിക്കുന്നത് അത് സ്ത്രീലിംഗത്തിൽ വരത്തില്ല. എന്നുവെച്ചാൽ പുല്ലിംഗത്തിലും നംസുലിംഗത്തിലേ വരത്തുള്ളൂ. ഈ വിധിക്കുന്ന കാര്യം എന്താണ്? താക്കി നായ വിധിക്കുകയാണ്. ടാ എന്ന് പറയുമ്പോൾ ഹരി ടാ എന്നിരിക്കുന്നു. ടായിലെ ടകാര ഇത്താവും, ലോപിക്കും, ശേഷിക്കുന്നു, ആന്നിരിക്കും. ആ ടാക്ക് എന്തിനു വിധിച്ചു? നാ ദീർഘം. ടാ പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് എന്തുവരും? നാ. ഹരി നാ നകാരത്തിന് എന്തുവരുന്നു? എങ്ങനെ? അപ്പൊന്നു പോവായി. അപ്പൊ ഇവിടെ എന്തിന്റെ വ്യവായമാണുള്ളത്? ഇക്കാരം ഹരി രേഖം കഴിഞ്ഞ് ഇക്കാരമുണ്ട്. അട്ട് നകാരത്തിനാണ് അത്തുമ്മുന്നു ഹരിണ. ഈ സൂത്രം എന്താ വിധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയുടെ പരത്തിലിരിക്കുന്ന തായിലെ ആകാരത്തിന് നകാരം വിധിച്ചു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ആ എന്ന് പറയുന്ന നായി കഴിഞ്ഞാൽ ഹരി നാ, പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഹരി നാ നകാരത്തിൻ്റെ നകാരം വന്നു ഹരി നാ ഹരി നാ ഹരി നാ. പക്ഷെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആങ്ങോ ന എന്നാണ്, ആങ്ങിന് നായ വിധിച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ എന്താണ്? ടാക്ക് നാ വരുമെന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആങ്ങിന് നാ വരുമെന്നാണ്. അപ്പോ പാണിനി ആങ്ങിന് നാ വിധിച്ചു, നമ്മൾ ടാക്ക് നായ വിധിച്ചു. തൃതീയ ഏകവചനമായ ടാക്ക് നായ വിധിച്ചു. എന്തുകൊണ്ട് പറയുന്നു? ഈ ട എന്ന് പറയുന്ന തൃതീയ ഏകവചനത്തിന് പ്രാചീന ആചാര്യന്മാർ പറയുന്ന പേരാണ് സംജ്ഞ ആങ്ങ്. എന്നുവെച്ചാൽ പണ്ട് ട എന്നല്ല ഉപയോഗിച്ചിരുന്ന ആങ്ങെന്നാണ്. പഴയ സൂത്രങ്ങളെല്ലാം ഈ തൃതീയ ഏകവചനത്തിന് ആങ്ങെന്ന് പറഞ്ഞപ്പോൾ പാണിനി എന്ത് ചെയ്തു? ട എന്ന് പറഞ്ഞു. അതാണ് അവിടെ വൃത്തി പറഞ്ഞിരിക്കുന്ന ആങ് ഇത് ട സംജ്ഞ. ട സംജ്ഞ എന്ന് പറഞ്ഞാൽ ട ഇതി അസ്യ സംജ്ഞ, ട എന്നുള്ളതിന്റെ സംജ്ഞയാണെന്തോന്ന്? ആങ് എവിടെ? ആങ് ആങ് എവിടെയാ? സൂത്രത്തിൽ. സൂത്രത്തിൽ ആങ് എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ടവിടെ ട എന്ന് പറഞ്ഞോളണം. എന്നുവെച്ചാൽ ട ന അസ്ത്രിയാം. ട എന്ന് പറയുന്നത് ടാക്ക് നാ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. മാറ്റിയതിനും വേണ്ട അറിഞ്ഞാൽ മതി. എന്തുകൊണ്ട്? ആങ് എന്ന് പറയുന്നത് ടാക്ക് പ്രാചീനന്മാരുപയോഗിച്ചിരുന്ന ഒരു സംജ്ഞയാണ്. പാണിനി താൻ പറഞ്ഞ സംജ്ഞ ടാ എന്നുള്ളതിനെ ഇവിടെ ഉപയോഗിക്കാതെ പ്രാചീന ആചാര്യന്മാരോടുള്ള ആദരവിനെ കാണിക്കുന്നതിന് വേണ്ടി അവരുപയോഗിച്ച അതേ സംജ്ഞയെ തന്നെ ഇവിടെ ഉപയോഗിച്ച് സൂത്രം ഉണ്ടാക്കി ആങ്ങോ സ്ത്രീയാം. അത് അവരോടുള്ള ആദരവ് കൊണ്ടാണ്. പാണിനിക്ക് അതിനെ ടായാക്കണം, ഇങ്ങനെ ടിത്ത് എന്ന് മറ്റും പറയണ്ടേ, അതിനു വേണ്ടിയിട്ട്. അതാണ് ഹരിണാന്ന് രൂപം വന്നത്. അങ്ങനെ ആങ്ങിന്റെ സംജ്ഞ അങ്ങനെ പറയാം. ട എന്ന് പറയേണ്ടതിന് പകരം അംഗഹ എന്നാണ്, ഷഷ്ടിയാണ്. അപ്പം ടായുടെ ഷഷ്ടി നിർമ്മിട്ടായാഹ അസ്ത്രീയാന്ന് വരേണ്ടതാണ്, പക്ഷെ അങ്ങനെ പാണിനി പറഞ്ഞില്ല, അങ്ങന്ന് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ? രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ടായവിടെ ആങ്ങവിടെ പറയുന്നു പാണിനി ട എന്ന് ഉപയോഗിച്ച് ആ സ്ഥാനത്ത് പ്രാചീന ആചാര്യന്മാർ ആങ്ങെന്നാണ് പറഞ്ഞിരുന്നത്. സൂത്രം ഉണ്ടാക്കിയപ്പോൾ തന്റെ സംജ്ഞ പാണിനി പറഞ്ഞില്ല, പ്രാചീന ആചാര്യന്മാരുള്ള ആദരവ് കൊണ്ട് അവർ പറഞ്ഞ ആ സംജ്ഞ എടുത്ത് പറഞ്ഞു ആങ്. പിന്നെ ഇത് ആങ്ങാണോ ടായാണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കും? വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കണം, വൈയാകരണ പരമ്പരയിലൂടെ മനസ്സിലാക്കണം. അല്ലാതെ വരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി മറ്റെന്തെങ്കിലും ആണോ? അങ്ങ് വേറെ ഉണ്ടല്ലോ. പ്രപരാപസമാനുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദുസുന്ദു പിന്നെ വേറൊന്നുകൂടെ പറയുന്നത് എന്താണ്? ഹരിശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന ടാക്ക് നാ എന്നുള്ള പറഞ്ഞത് ഗേഹേ പരസ്യ, ഗീസഞ്ജയുള്ള ശബ്ദത്തിന്റെ പരത്തിൽ, അതിനാണ് ശേഷോഭ്യസഹിച്ചി എന്നുള്ള സൂത്രപ്രകാരം ഹരിശബ്ദത്തിന് ഗീസഞ്ജ വിരിച്ചത്. ഇപ്പൊ ഹരി എന്ന് പറയുന്നത് ഘിയാണ്, അതിന്റെ പരത്തിലിരിക്കുന്നു, അങ്ങനെ നാ വന്നു, അതാണ് ഹരിണ. അതുകൊണ്ടാണ് രാമശബ്ദത്തിന്റെ തൃതിയിലൊന്നും ഇത് വരാത്തത്. കാരണം അവിടെ രാമശബ്ദം എന്ന് പറയുന്നത് ഗിസഞ്ജയുള്ളതല്ല, ഗിസഞ്ജ ഹരിശബ്ദത്തിനാണ്. ഇതിപ്പോ ഒരു ശബ്ദത്തിന് വേണ്ടിയല്ല, ഒരുപാട് ശബ്ദങ്ങൾ ഈ സംജ്ഞ കൊണ്ട് കാര്യങ്ങൾ നടക്കും ഒരുപാട് സ്ഥലത്ത്. മനസ്സിലായല്ലോ. ഹരി എന്ന് പറയുന്നത് എല്ലായിടത്തും അതിന് വിസഞ്ജയുണ്ട്. പക്ഷെ ഇവിടെ ടാ മുതലാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. ടായിലെ ഹരിശബ്ദത്തിന് വിസഞ്ജയുള്ളതുകൊണ്ട് ടായുടെ സ്ഥാനത്ത് നാ വരും. ടാ പോയി ഹരി നാണത്വം വന്ന് ഹരിനാ. ഹരി ഹി ഹരി ഹരേ ഹാ ഹേ ഹരേ ഹേ ഹരി ഹരേ ഹാ ഹരിം ഹരി ഹരി ഹരണ ഹരിഭ്യാം ഹരിഭ്യാം ഹരിഭ്യാം ഹരിഭ്യാം. ഇവിടെ സൂത്രം വന്നു അങ്ങനെ ഒരു സൂത്രം ഇല്ലെന്ന് പറയാൻ പറ്റും. സംയോഗേ ഗുരു ഒരു സൂത്രം പഠിച്ചിട്ടുണ്ടോ? വന്നില്ലേ ഇതുവരെ അല്ലേ? പശ്ചംച ഒരു സൂത്രം പറയുന്നുണ്ട്. എന്താണ്? സംയോഗം പരമിരിക്കുമ്പോൾ പൂർവത്തിലിരിക്കുന്ന ഹർസ്വമായ സ്വരത്തിന് ഗുരു എന്നുള്ള സംജ്ഞ വരും. ഗുരു അതൊരു സംജ്ഞയാണ്. ഗുരു ആത്മീയ ഗുരുവല്ല, വ്യാകരണത്തിലെ ഗുരു. അങ്ങനെ ആ വൃത്തത്തിനും അതാണ്, വൃത്തത്തിനും അത് സംയോഗം പരമിരിക്കുന്നു ഭ്യാം. അപ്പൊ പൂർവത്തിലിരിക്കുന്ന വികാരത്തിന് ഗുരുസ്വപ്ന വരും. അങ്ങനെ അല്ലെങ്കിൽ ഹ്രസ്വത്തിന് എന്ത് സ്വപ്നയാണ്? ലഘു. അല്ലെങ്കിൽ ലഘുവാണ് ഹ്രസ്വത്തിന്. പക്ഷെ സംയോഗം പരത്തിലിരുന്നു കഴിഞ്ഞാൽ ഗുരുസ്വപ്ന വരും. അപ്പൊ ഗുരുസ്വപ്ന വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഉച്ചാരണത്തിനും ഒരു ഗുരുത്വം വരണമെന്നാണ്. അങ്ങനെ പറയുന്നുണ്ട്. വെറുതെ ഒരു സ്വപ്നം വെച്ചിട്ട് എന്താ കാര്യം? ദീർഘം ച പറയും, ദീർഘത്തിനും ഗുരുസ്വപ്നയുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് ചിലർ. അപ്പൊ ഹരിഭ്യാം എന്ന് പറഞ്ഞ പോലെ ഹരിഭ്യാം എന്ന് തന്നെ പറയണമെന്നാണ്. ഭ്യാം എന്തായാലും കുറച്ച് കടുപ്പത്തിലാണ്. അതുപോലെ ഹരിയുടെ വികാരത്തിനും കുറച്ചൊരു കടുപ്പം വേണം. അങ്ങനെ പറയുന്നുണ്ട്, വേണ്ടെന്ന് പറയുന്നവരുമുണ്ട്. കാരണം ഒരു സ്വപ്ന അത്രയേ ഉള്ളൂ. കാരണം ദീർഘത്തിനും ഇരിക്കുന്നുള്ളൂ ഗുരുസ്വപ്ന. അപ്പം അതുമൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചാരണം തന്നെ പ്രയാസമായിരിക്കും. അല്ല, ഇവിടെ അങ്ങനെ ഒരു ഗുരുസ്വപ്ന വരും, നമ്മൾ പഠിക്കുന്നതാണ്, അതുകൊണ്ട് ഓർമ്മ എന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സംയോഗം പരമിരിക്കുമ്പോൾ അതിൻ്റെ പൂർവ്വത്തിലിരിക്കുന്ന ഹ്രസ്വമായ സ്വരത്തിന് ഗുരുസ്വപ്ന വരും. ഹരിഭ്യാം, ഹരിഭ്യാം എന്നിടത്തോ ഹരിഭ്യസ് എന്ത് വരുന്നു? ഋത്വ വിസർഗം വരെ ഒന്നും വരാനില്ല. ഹരിഭി തൃതീയല്ലേ? ഹരിഭി തൃതീയല്ലേ ആയുള്ളൂ. ചതുർത്ഥിയിലാണെങ്കിലോ ഹരി ഇത്തെല്ലാം ലോപിച്ചു. ഹരി എന്നിരിക്കുമ്പോൾ ഹരിശബ്ദത്തിന് ഗിസഞ്ജ. എന്തുകൊണ്ട്? ഹ്രസ്വമായ ഇകാരം അന്ത്യത്തിലുണ്ട്. ഇവിടെ ഗിസഞ്ജ വരുന്ന പ്രത്യയത്തിനാണോ പ്രകൃതിക്കാണോ? പ്രകൃതിക്കാണോ പ്രത്യയത്തിനാണോ? പ്രകൃതിക്ക് ഉറപ്പായിട്ട്. അപ്പൊ ഹരിശബ്ദത്തിന് ഗിസഞ്ജ വന്നു, പരത്തിലേയിരിക്കും വരുന്നു. ഘേർങ്ങിതി ഘിസഞ്ജസ്യ ഞിതി സുപി ഗുണ. ഘിസഞ്ജയുള്ള അംഗത്തിന് അവിടെയും അംഗാധികാരമാണ്. ഘിസഞ്ജയുള്ള അംഗത്തിന് ഞിതി സുപി എന്ന് പറഞ്ഞാൽ ഞിത്തായ സുപ്പ് പരമിരിക്കെ ഗുണം വരുന്നു. പൂർവത്തിലെ അംഗത്തിന് ഗുണത്തെ വിധിച്ചു. ഞിത്തായ സുപ്പ് പരമിരിക്കുമ്പോൾ എന്ന് പറയുന്നത് സുപ്പാണ്, നിത്തമാണ്. അങ്ങേ എന്ന് പറയുന്നത് നിത്തായ സുപ്പാണ്. നിത്തായ സുപ്പ് പരമിരിക്കെ പൂർവമായ ഹരിശബ്ദത്തിന് ഗുണത്തെ വിധിച്ചു. അലോ അന്ത്യസ്യ ഹരിയുടെ ഇകാരത്തിന് ഗുണം വന്നാൽ എന്തുവരും? ഏകാരം വന്നു. ഹരേ പരത്തിലെന്തിരിക്കുന്നു? ഈ ഹരി ഏ എന്നിരിക്കുമ്പോ ഏച്ചു അയവായവ ഹരയേ. ഇത് തന്നെയാണ് ഗുരുശബ്ദത്തിനും വരുന്ന ഉകാരത്തിനും ഗുണം വന്നിട്ട് ഗുരോ ഏ ഗുരവേ. ഉകാരാന്തം പോലെ തന്നെ ഉകാരാന്തം അടുത്ത് നമ്മൾ പഠിക്കും. ഹരയേ ഗുരവേ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അതിങ്ങനെയാണ് വരുന്നത്. അപ്പോ ഹരിശബ്ദത്തിനാദ്യം ഗേർങ്ങിതി എന്നുള്ള സൂത്രപ്രകാരം ഗുണം വന്നു. ഇകാരത്തിന് ഗുണം വന്ന് ഏകാരം വന്നു. ഗുണം വരുന്നതിന് കാരണം അതിന് ഘിസഞ്ഞ ഉള്ളത് കൊണ്ടാണ്. അതിന് ഘിസഞ്ഞ വിരിച്ച സൂത്രമാണ് ശേഷോ ഘിസകി. ഘിസഞ്ഞ വിരിച്ചു, ഘിസഞ്ഞ വന്നതുകൊണ്ട് ഹരിക്ക് ഗുണം വന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ ഇകാരത്തിന് ഏകാരം വന്നു. ഹരേ ഏ ഐ ആദേശം വന്നു. ഏച്ചോ അയവായവ ഹര ഏ. ശരിയല്ലേ? ആണ് പറയുന്നത്. ഗിസഞ്ജസ്യ ഗീതിസുപുണ ഗിസഞ്ജസ്യ അവിടെയും ചേർത്തോണം ഗിസഞ്ജകസ്യ അംഗസ്യാണ്. ഗിസഞ്ജയുള്ള അംഗത്തിന് ഞിത്തായ സുപ്പ്, ഞിത്തി സുപ്പ് എന്ന് പറയുമ്പോൾ അഭേദമായിട്ട് അന്വയിക്കണം. ഞിത്തേതോ അത് തന്നെ സുപ്പ്, ങ്ങകാരം ഇത്തായിട്ടുള്ള സുപ്പ്. ഇവിടെ ഏതാണത്? ഇരിക്കുമ്പോൾ ഗുണഹ, ഗുണം ഏതിനാ വിധിച്ചത്? അംഗത്തിന്. അനുവന്ധ്യസ്യ അന്ത്യത്തിന് വന്നു. ഹരയേ ഹരിഭ്യാം ഹരിഭ്യ, അവിടെ വ്യത്യാസമില്ല. ഹരിഭ്യാം ഇരിക്കുന്നു, ഒന്നും ചെയ്യാനില്ല. ഹരിഭ്യ എന്നുള്ളിടത്ത് ഒന്നും ചെയ്യാനില്ല, കാരണം ഇവിടെ വരേണ്ടത് സുപ്പിച്ചാണ്. പക്ഷെ അതുകൂടെ വരത്തില്ല എന്നുകൊണ്ട് പിന്നെ ഹരിഭ്യാം ഹരിഭ്യ എന്നുള്ളത്. ഹരിശബ്ദത്തിന് ഘിസഞ്ഞുണ്ടോ? എന്തുകൊണ്ട്? സ്വന്തമായ അംഗമാണ്, വിസഞ്ജയുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും വരുന്നില്ല, ഒന്നും വിധിച്ചിട്ടില്ല.